കണ്ണാടിക്കൽ. പണ്ടത്തെ വടക്കൻ പാട്ടിലൊക്കെ കേട്ടിട്ടുള്ളതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത വീരശൂര പരാക്രമികൾക്ക് ജന്മം നൽകിയിട്ടുള്ള നാട്, മല്ലന്മാരുടെ നാട്, അവരുടെ വീരസ്യങ്ങൾ ത്രസിച്ചിരുന്ന ഒരു നാട്. ഗുസ്തി എന്ന കായിക വിനോദം ഒരു ലഹരി പോലെ സിരയിൽ തിളച്ചിരുന്ന കാലം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗുസ്തി അഭ്യസിച്ചിട്ടില്ലാത്തവർ ഈ നാട്ടിൽ വിരളമായിരുന്നു എന്നല്ല, ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെയുള്ള കണ്ണാടിക്കലിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനയത്ത് വയലിലെ അതിഗംഭീര ഗുസ്തി കൊട്ടകയിലേക്ക് ഏതൊക്കെ ദൂരദേശങ്ങളിൽ നിന്ന് എത്രയെത്ര ആളുകളാണ് എത്തിച്ചേർന്നിരുന്നത്. ഹനുമാൻ സ്വാമിയെ വന്നിച്ച് ഉരുക്കുപോലുറച്ച ദേഹം ആസകലം എണ്ണയിൽ തിളങ്ങി കൊമ്പൻ മീശയും വിറപ്പിച്ച് വിരിഞ്ഞ നെഞ്ചോടെ എന്തിനും പോന്നവരായി ഗോദയിലേക്ക് നടന്ന ഫയൽമാൻമാരുടെ കണ്ണുകളിൽ മിന്നലുകൾ പാഞ്ഞിരുന്നു. ആ കാഴ്ച തന്നെ എന്തൊരാവേശമായിരുന്നു. ഗുസ്തി ഇവർക്കൊന്നും ഒരു വിനോദമേ ആയിരുന്നില്ല, സ്വന്തം ജീവിതം തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി, വിനോദങ്ങൾ മാറി, ചിന്തകൾ മാറി, ഇഷ്ടങ്ങൾ മാറി, സർവ്വതും മാറി. ഗുസ്തി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കുറേ മെഡലുകൾ വാങ്ങിക്കൂട്ടാവുന്ന ചുരുക്കം ചില ഇനങ്ങളിൽ ഒന്ന് മാത്രമായി, അതുപോലും ഉത്തരേന്ത്യക്കാർ. അതിപ്രഗത്ഭന്മാരായ ഒരുപിടി ഫയൽവാൻമാരുടെ വിജയക്കുതിപ്പുകൾക്ക് സാക്ഷിയായ മനയത്ത് വയലിലെ ഈ മണ്ണ്, ഈ ഗോദ നഷ്ടപ്രതാപങ്ങളുടെ ഓർമ്മയിൽ ഇവിടെ ശേഷിക്കുന്നു. ആ പോയ കാലത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, ആ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്ന ചില ആളുകൾ ഇന്നും ഇവിടെ ഉണ്ട്. ഇത് അവരുടെ കഥയാണ്.